അവീഭവേ ശരത് പ്രവൃതിഭ്യ 107 അനശ്ച 108 നംസകാത് അന്യദരസ്യാം 109 ക്രമത്തിലാണ് ഇതെല്ലാം. എന്ത് വിധിക്കുന്നതാണ്? സമാസാന്തം, സമാസാന്തത്തെ വിധിക്കുന്നതാണ്. ഇവിടെ സമാസാന്തമായി വിധിക്കുന്നു ടച്ച്. ഇതെല്ലാം തദ്ധിതാധികാരത്തിലായതുകൊണ്ട് തദ്ധിതവുമാണ്. ടച്ച് തദ്ധിതമാണ്, തദ്ധിതാധികാരത്തിലാണ് വരുന്നത്. 4:1-76 മുതൽ 5-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ തദ്ധിത അധികാരമാണ്. അപ്പോൾ ഇവിടെ നബ്സ് ശബ്ദത്തിൽ നിന്ന് സമാസാന്തമായി ടച്ച് വരും. അവീഭാവ സമാസത്തിൽ അവീഭാവേ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവീഭാവ സമാസത്തിനാണ് ഇത് വരുന്നത്. സമാസം വരുന്നതിനുള്ള സൂത്രം നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉപചർമ്മ എന്നാണ്, ചർമ്മണഃ സമീപം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ചർമ്മണഃ സമീപം എന്ന് പറഞ്ഞാൽ സമാസം വരുന്ന സൂത്രപ്രകാരമായിരിക്കും മിക്കവാറും പേരും പുസ്തകത്തിൽ നോക്കിയിട്ടാണ് പറയുന്നത്. പുസ്തകത്തിൽ നോക്കാതെ പറയാൻ അറിഞ്ഞിരിക്കണം. കാരണം എത്രയോ തവണ ആ സൂത്രം ആവർത്തിച്ചാണ്. അപ്പോൾ അത് പുസ്തകം നോക്കാതെ അറിഞ്ഞിരിക്കും. അപ്പോൾ സമാസം വരുമ്പോൾ സമാസാന്തം എന്ത് ചെയ്യും? സമാസം വരുന്ന എവിടെയാണ്? അലൗകിക വിഗ്രഹവാക്യത്തിൽ. അപ്പോൾ അതിൻ്റെ അലൗകിക വിഗ്രഹം എങ്ങനെ? ചർമ്മൻ നകാരാന്തമായ ശബ്ദമാണ്. ഗസെന്ന് വരുന്നു. അപ്പോൾ എന്ത് വരും? നമസ്സകാത് അന്യദരസ്യം പ്രകാരം അവിടെ സമാസം വരുമ്പോൾ തന്നെ എന്തുവരും? ടച്ചും പരത്തിൽ വരും. ടച്ചിൽ ശേഷിക്കുന്ന എന്താണ്? ആ പിന്നെ എന്താ സംഭവിക്കുന്നത്? കൃതദ്ധിത സമാസാസ്റ്റ പ്രാതിപേദസഞ്ജ സുബോധാതു പ്രാതിപേദയോ ലോക്ക് പ്രമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജനം പൂർവ്വ അങ്ങനെയായി ഉപ ചർമ്മൻ ആ പിന്നെ എന്തുവരും? ഏകദേശപൂർവം അനന്യ പ്രാതിസഞ്ജ സ്വാദുത്പത്തി വരുന്നു. അപ്പം എന്തു വരുന്നു? അങ്ങനെ ഭസഞ്ജ വരുന്ന എങ്ങനെ? യജിഭം ഭസഞ്ജ വരുന്നു. ഏതിനാണ് ഭസഞ്ജ വരുന്നത്? ചർമ്മൻ ഉപചർമ്മൻ എന്നിടത്ത് ബസഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് വരുന്നു? യസ് ഏതിജ പ്രകാരമാണ് ലോകം വരുന്നു? നസ്തദ്ധിതേ ഇത് നാന്തമാണ്. നകാരാന്തമായുണ്ട് എന്തോരും. പിന്നെ യസ് ഏതിജ എവിടെ വരുന്നത്? ഈകാരം ഇവിടെ നസ്തദ്ധിതേ പ്രകാരം ടീക്ക് ലോകം വരും. അപ്പൊ എങ്ങനെ ശേഷിക്കുന്ന എന്താണ്? ഉപചർമ്മ ഉപചർമ്മ എന്ന് വരുമ്പോ എന്ത് വരുന്നു? അമീബാവസ്പ്രകാരം അമീബാവസ്പ്രകാരം എന്തുവരും? അമ്യസഞ്ജ വരും. നൂസസഞ്ജം വരുന്നു. അവ്യാദാപ്സു പ്രകാരം വന്നു. ഇത് അദന്തമായതുകൊണ്ട് എന്തുവരും? അമീഭവ അതും തപഞ്ചമ്യോ തൃതീയസത്തമ്യോ ലോളം ഉപചർമ്മം എന്ന് വരും. മുമ്പിലത്തെ പോലെ തന്നെ ബാക്കി രൂപങ്ങളും എല്ലാം വരും. ഉപചർമ്മം പ്രഥമ ഏകോപനത്തിൽ, പ്രഥമാദ്യോപനത്തിലോ ഉപചർമ്മം തന്നെ, തൃതിയിലോ ഉപചർമ്മം വിധിക്കുന്നു. എന്താ പ്രശ്നം? അല്ല, ഇത് അന്യതരസ്യന്നുള്ള സൂത്രവും അതിന്റെ വികല്പമാക്കുന്നേ ഉള്ളു അല്ലേ? വികല്പം വേണ്ടെന്നോ? വികല്പമാക്കാൻ വേണ്ടിട്ടാണ് ഇത്. വികല്പം വേണ്ടെന്നാണോ? അല്ല, ഈ സൂത്രം ഇല്ലെങ്കിൽ അനിശ്ചയ പ്രകാരം തീ ലോപം ഉണ്ടാവുമല്ലോ. വന്നുകഴിഞ്ഞാ എന്തുവരും? അനിശ്ചയ പ്രകാരമാണ് ഇവിടെ തീ ലോപം വരികയാണെങ്കിൽ എന്തായിരിക്കും? നിത്യമായി വരും. അന്യതരസ്യമായതുകൊണ്ട് എന്തായി? വികല്പമായി. അതുകൊണ്ടല്ലേ ഇവിടെ രണ്ട് രൂപം കൊടുത്തിരിക്കുന്നു. അപ്പൊ തൃതിയിൽ എങ്ങനെ വരും? ഇപ്പൊ ചർമ്മ ശബ്ദമാണ്, തൃതിയിൽ എങ്ങനെ വരും? ഉപചർമ്മം എന്ന് പറയുന്നത് അം വരുമ്പോ, അം വരാത്ത പക്ഷത്തിൽ ഉപചർമ്മടുത്ത് ഉപചർമ്മേണ. ടിലോപമൊക്കെ വന്നു, അകാരാന്തം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ടിലോപമായി, അകാരാന്തമായി, ഉപചർമാന്നായി. ഇനി എങ്ങനെ രൂപം വരുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഏത് ശബ്ദം പോലെ വരും? രാമശബ്ദം പോലെ. വിൽപ്പത്തിലെത്തിയില്ലല്ലോ. ടച്ച് വരുന്ന പക്ഷമല്ലേ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? വികല്പത്തിലെത്തിയോ? ഉപചർമ്മ എന്നിരിക്കുമ്പോൾ ടച്ച് വരുമ്പോൾ അത് ഉപചർമ്മേണ എന്ന് വരും. രാമശബ്ദം പോലെ ഉപചർമ്മേണ ഉപചർമാഭ്യാം ഉപചർമ്മേഹി. അല്ലെങ്കിൽ എങ്ങനെ? ഉപചർമ്മം ഉപചർമ്മം തന്നെ. സപ്തമിയിലും അതുപോലെ വരും. എങ്ങനെ? ഉപചർമ്മേ ഉപചർമ്മയോഹോ ഉപചർമ്മേഷു. അല്ലെങ്കിൽ എങ്ങനെ വരും? ഉപചർമ്മം. അന്യതരസ്യാം എന്ന് പറഞ്ഞാൽ അന്യതരസ്യാം സംഹിതായാം എന്ന് വ്യാഖ്യാനിക്കുന്നു. വെച്ചാൽ മറ്റൊരു വ്യാകരണ സംഹിതയിൽ ഇങ്ങനെ പറയുന്നു. എന്താണ്? അനന്തമായ ക്ലീബ തദന്തമായ അവീഭാവത്തിൽ നിന്ന് ടച്ച് വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ വരുന്നു. ഇനി ഇത് വരാത്ത പക്ഷം, ടച്ച് വരാത്ത പക്ഷം, ഇത് വികല്പമാണ്. ചർമ്മം ശബ്ദം നമുസകമായതുകൊണ്ടാണ്. ചർമ്മശബ്ദത്തിൻ്റെ രൂപം എങ്ങനെയാണ്? ചർമ്മ ചർമ്മണി ചർമാണി ചർമ്മ ചർമ്മണി ചർമാണി നമുത്സകമാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞ അനന്തം ക്ലീബം. ആ ക്ലീബം അന്തമായിട്ടുള്ള അവീഭാവമാണ് ഇത്. അതാണ് വൃത്തി പറഞ്ഞത്, അനന്തം യത് ക്ലീബം. അനന്തമായ ക്ലീബം ഏതാണ്? ഉപചർമ്മോ ചർമ്മോ ചർമ്മൻ ചർമ്മശബ്ദം. തദന്ത അവീഭാവമാണ് ഏത്? ഉപചർമ്മൻ. അതിലെന്ത് വരുന്നു? ടച്ച് വരുന്നു. ഇനി ടച്ച് വരാത്ത പക്ഷത്തിൽ ചർമ്മണ സമീപം ടച്ച് വരുന്നില്ല, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. സമാസം വന്നു, പൂർവ്വനിപാതം ചെയ്തു, ഉപ ചർമ്മൻ പരത്തിൽ സു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉപചർമ്മൻ എന്നാവുമ്പോ അവ്യയമാണ്, ബാക്കിയെല്ലാമാണ്, നമസമാണ്, അവ്യയമാണ്, എല്ലാമാണ്. സൂത്രം വരും നലോപപ്രാതിപദ്യ പ്രകാരം നകാരം ലോപിച്ചു ഉപചർമ്മ. ബാക്കിയുള്ള രൂപങ്ങളോ? ഉപചർമ്മണി. അങ്ങനെ അങ്ങനെ അങ്ങനെ അഭ്യാതാപ്സു പ്രകാരം എന്തോരും എല്ലായിടത്തും സുപ്പ് ലോപിച്ചു എല്ലായിടത്തും. അത് ഇവിടെ അദന്തമാണെങ്കിൽ ഇതെന്താണ്? നകാരാന്തമാണ്. അദന്തമല്ല, പിന്നെയോ നകാരാന്തമാണ്. അപ്പോൾ ആ നകാരം ലോപിച്ചു. അദന്തമാണെന്ന് ഭ്രമിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ സമാസം വന്നു, അവ്യഭാവ സമാസം വന്നു, സുപ്പ് ലോപിച്ച് ശേഷിക്കുന്ന എന്താണ്? നാന്തമാണ്. പക്ഷേ നാന്തമായതുകൊണ്ട് ഇതിന് നലോ പ്രാതിപദ്യ നകാരം ലോപിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്ത് വരുന്നു? ഉപചർമ്മ എന്ന് വരുന്നു. അടുത്ത് വരുന്നത് ജയ. ജയന്താദ് അവ്യയഭാവ ടച്ച് വാസ്യാത്. ഇത് നമുസോദന്യതരസ്യാം, അത് കഴിഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് ഇതിലും വികല്പം അന്യതരസ്യാം എന്ന് പറയുന്ന ഇവിടെയും വരുന്നു. അതുകൊണ്ട് വികല്പമാകുന്നു. ജയ് അന്തമായി വരുന്ന അവ്യഭാവത്തിൽ നിന്ന് ടച്ച് വികല്പമായി വിധിക്കുന്നു. നേരത്തെ വിധിച്ചത് നമുസകമായതുകൊണ്ട് ഇതങ്ങനെയല്ല, ജയ് അന്തമായിരിക്കുന്നു. ഉദാഹരണം ഉപസമിത്. ഉപസമിത് എന്നുള്ള ശബ്ദമാണ് ഉപസമിത്. ജയ്യാണ് കപ്പയ്യ് വരെയുള്ളത്. ഉപസമിത് ഉപസമിത് എന്ന് പറയുന്നതിന് എന്താ ഒരു സമിത് ധകാരമാണ്. ഉപസമിത് സമിത് വരക സമിത സമീപം ഉപസമിത് പദാന്തത്തിൽ നിന്ന് തകാരാന്തമാകാം. സമിത സമീപം എന്ന് പറയുമ്പോൾ അലോക വിഗ്രഹം എങ്ങനെ? ജയപ്രകാരം എന്ത് വരും? ടച്ച് വരും. ഉപ സമിത് ടച്ച് സമാസം വരുന്നു. പിന്നെ സുബോധാതു കൃത സമാസ പ്രാതിപസഞ്ജ സുബോധാതു പ്രാതിപദികയോ പ്രഥമാനിർദ്ദിഷ്ട സമാസോപസർജനം എല്ലാം പഴയതുപോലെ. അത് ഓർക്കാൻ വേണ്ടി ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ, അറിയാവുന്നതാണ്. പൂർവം അപ്പോൾ എന്തായി? ഉപ സമിത് ഏകദേശപൂർദാനന്യ പ്രാതിപസഞ്ജ ഉപ സമിത എന്നിരിക്കുമ്പോൾ എന്തോരും അദന്തമായി. അവ്യാദാപ്സുവ ന വിഭവതോന്തു അപഞ്ചമ്യഹ ഉപസമിതം ധകാരാന്തമായതുകൊണ്ടാണ്. വികല്പമായിട്ടാണ് വരുന്നത്. ടച്ച് വന്നില്ലെങ്കിൽ ഉപസമിത് എന്ന് വരും, പ്രാതിസഞ്ജ വരും, സു വരും, എന്തുവരും? അഭ്യാദാപ്സുപഹ സു ലോപിക്കും. അവിടെയൊന്നും വ്യത്യാസമില്ല. ഉപസമിത് അവിടെ എന്ത് പിന്നെ പ്രവർത്തിക്കും? വാവസാനി പദാന്തമായതുകൊണ്ട് അണുപസമിത്ത് എന്ന് പറഞ്ഞു. സുലോപിച്ചു പോന്നു. എല്ലായിടത്തും അർത്ഥം ഒരുപോലെ തന്നെ. ഉപ കണ്ടു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അർത്ഥം? സമീപം. സമീപം സമിത്തിന് സമീപം. ഉപസമിതം ഘടോ വർത്തതെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സമിതന്റെ സമീപം ഘടമുണ്ട്, ഘടമായിരിക്കുന്നു. സമിതം എന്ന് പറഞ്ഞ വിറക്. ഏത് ഇതിനും പറയാം, വിറക് എന്നുള്ള അർത്ഥത്തിൽ പറയും, ഹോമത്തിനിടുമ്പോഴും പറയും, അല്ലെങ്കിലും സമിത്വം എന്ന് പറയാം. ലക്കടി സമിത്വം എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് വന്നത് തന്നെ. അത് പക്ഷേ ഹോമത്തിൽ മാത്രമേ അത് പറയാറുള്ളൂ. സമിത്വം തന്നെയാണ് ചമത എന്ന് പറഞ്ഞു. ഇവിടെ അവിഭാവ സമാസത്തിൽ സമാസാന്തം വിധിക്കുന്ന ആറ് സൂത്രങ്ങളേ ഉള്ളൂ. ആറ് സൂത്രങ്ങളിൽ നമ്മളിപ്പോൾ എത്ര എണ്ണം പഠിച്ചു? അപ്പോൾ എണ്ണം പഠിക്കണം ഒരിക്കൽ കൂടെ. എത്ര എണ്ണം പഠിച്ചു? എത്ര? അതുപോലും ഉറപ്പില്ല. സമാസാന്തം അഞ്ചെണ്ണം, നാലെണ്ണം. ഇതിലേതാ ശരി? എങ്ങനെ? സമാസാന്തം വിധിക്കുന്ന എത്ര സൂത്രം പഠിച്ചു എന്ന എന്റെ ചോദ്യം. മൂന്ന്, നാല്, അഞ്ച്. ഇപ്പൊ മൂന്ന് പക്ഷമായി. ഇനി ഒന്നുകൂടെ ചോദിച്ചാൽ വീണ്ടും പക്ഷം കൂടും. എങ്ങനെ? നാല്, അഞ്ച്. നിങ്ങളുടെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു, അതിൽ നോക്കിയപ്പോരെ. എത്ര എണ്ണമെന്ന് ചോദിച്ചാ? നാലെന്നും അഞ്ചെന്നും. എന്താ അഞ്ചെന്ന് പറയാൻ കാരണം? ഒന്ന്, രണ്ട്. അത് സമാസാന്തം വിധിക്കുന്നുണ്ടോ? അത് സമാസാന്തം വിധിക്കുന്ന സൂത്രമാണോ? അപ്പൊ എത്രയുണ്ട് ഇനി? ബാക്കി എത്രയുണ്ട്? രണ്ടേ രണ്ടെണ്ണേ ഉള്ളൂ. ആ രണ്ടെണ്ണത്തെ വിട്ടത് കൊണ്ട് വരദരാജ പണ്ഡിതർക്ക് എന്ത് ലാഭമുണ്ടായെന്നറിയത്തില്ല. അതുകൊണ്ട് ആ രണ്ടുകൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കുക. ആ രണ്ടുകൂടെ നോക്കിക്കളയാൻ നോക്കുക. അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ആകെ രണ്ട് സൂത്രം കൂടെയുള്ളപ്പോൾ അത് തീർന്നു. ഇനി ഒന്നുകൂടെ ഉണ്ട് അതിൻ്റെ മേളിൽ. നദീ പൂർണമാ സി ആഗ്രഹായണീഭ്യ അന്യദരസ്യാന്ന് പറയുന്നത് ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുണ്ട്. നദീ ശബ്ദം, പൗർണമാസി ശബ്ദം, ആഗ്രഹായണി ശബ്ദം, ഇതിൽ നിന്ന് ടച്ച് വരുമെന്നാ പറയുന്നു. സിദ്ധാന്തമതി പഠിക്കുന്നവർ ഇതുകൂടെ പഠിച്ചു എന്ന് വിചാരിച്ചെന്താ നഷ്ടം വരുന്നു? അങ്ങനെയാണല്ലോ പറഞ്ഞു. സൂത്രമല്ല, ഗണസൂത്രം. ഞാൻ ചോദിച്ചത് അഷ്ടാധ്യായിയിലെ സൂത്രങ്ങൾ എത്രയുണ്ടെന്ന്. ഗണത്തിൽ വരുന്നതാണ് ബീഭാവേ ശരത് പ്രവൃതിഭ്യ, അതിൽ വന്നാണ്. നദി, നദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എന്താണ് നദി? രണ്ടുമുണ്ട്, നദി എന്ന് പറയുന്ന സപ്ഞയുദിക്കുന്ന സൂത്രം യൂസ്ത്രാക്യോ നദി. പക്ഷെ ഇവിടെ അതെല്ലാം എടുക്കേണ്ടത് നദിയെ തന്നെ, നദീ ശബ്ദത്തെ എടുക്കുന്നു. എന്തുകൊണ്ട്? ആഗ്രഹായണി പൗർണമാസി എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. നദി എന്ന് പറയുന്നതുകൊണ്ട് നദീ സപ്ഞയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ പിന്നെ ആഗ്രഹായണി പൗർണമാസി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നദീ ശബ്ദം പൗർണമാസി ശബ്ദം ആഗ്രഹായണി, ആഗ്രഹായണി എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത്, നേരത്തെ വന്നതും പറഞ്ഞതുമാണ്. എന്താണ് ആഗ്രഹായണി? മലയാള മാസം പറയുമ്പോൾ കുറച്ചും ധനു, മാസത്തിലെ പൂർണിമ ഇതാണ്. അതിനാണ് ആഗ്രഹായണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നദീ ശബ്ദമായിട്ട് സമാസം വരുന്നു. വിഗ്രഹിക്കുന്നത് നദ്യാഹ സമീപം. പൗർണമാസി ശബ്ദവുമായിട്ട് സമാസം വരുന്നു, പൗർണമാസ്യാഹ സമീപം. ആഗ്രഹായണി ശബ്ദമായിട്ട് സമാസം വരുന്നു, ആഗ്രഹായണ്യാഹ സമീപം. ബാക്കിയെല്ലാം നമുക്കറിയാം. ഇപ്പൊ നദ്യാഹ സമീപം എന്ന് ലൗകിക വിഗ്രഹം, അലൗകിക വിഗ്രഹം എങ്ങനെ വരും? നദി, ങസ്, ഉപ, ടച്ച് വികല്പമാണ്, അതോർത്തോണം അന്യദൃശ്യം വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്കറിയാമെന്നുള്ളത് പോലെ എങ്ങനെ സമാസജ്ഞ ആദ്യം സൂത്രം പറയണം, സമാസം വിരിക്കുന്ന സൂത്രം. ചിലർ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖത്തും അല്ലാത്തതുമേയും പുസ്തകത്തിനും നോക്കുന്നു, അതുപോലെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ സമാസം വരുന്നു, പിന്നെ സമാസാശ ഉപനദി പരത്തിൽ എന്ത് വരുന്നു? ടച്ച് ഇരിക്കുമ്പോ അവിടെ എന്ത് വരുന്നു എന്ന് പറഞ്ഞില്ല. ആ യജിഭം എസ്ഏദിച്ച, അതാണ് വിശേഷിച്ചു വരുന്നത്. ഈകാരം ലഭിച്ചു ബസഞ്ഞ് വന്നു കഴിഞ്ഞാൽ എസ്ഏദിച്ച പ്രകാരം ഈകാരം ലഭിച്ചു മുമ്പ് ഉപനദ്, ആ ഉപനദ, അത് ഈകാരം വരുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ എസ് സി ജ പ്രവർത്തിക്കും. നഗാരാന്ത് പോകുമ്പോഴാണ് ഏത് വരുന്നത്? നദീകാരാന്തമായോണ്ട് ഈകാരം ലോപിച്ചു ഉപനദ്, ഉപനദ. പിന്നെ വിദിശന്ന് പ്രാതിസഞ്ജ സോ, പിന്നെ ആ അംത്വപഞ്ചമ്യ ഉപനദം എന്ന് വരും. നദീ ശബ്ദമാണ് നദം എന്നായത്, വ്യത്യാസം മനസ്സിലാക്കണം. കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് നദിയാണെന്ന് തോന്നത്തില്ല. ഉപനദം, നദം എന്ന് പറയുന്ന നദിയാണെന്നുള്ള അത് സമാസത്തിൽ ഈ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണെന്ന് അറിഞ്ഞാലേ പറ്റും. ഇനി ഇത് വരാത്ത പക്ഷത്തിൽ അലവ് കേൾക്കുക എങ്ങനെയായിരിക്കും? നദി, ങസ്, ഉപ പരത്തിലൊന്നും ഇല്ല. പൂർവ്വനിപാതം ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഉപനദി സമാസം വരുന്നു, സുലോപിക്കുന്നു, ഉപനദി. വീണ്ടും പ്രാതിസഞ്ജ ഒന്ന് സു വരുന്നു, ഉപനദി സു എന്നിരിക്കുന്നു. സൂന് ലോകം വരുന്നു എങ്ങനെ? ഇവിടെ വിശേഷ സൂത്രം വരുന്നത് അഭിഭാവശ്യ പ്രകാരം നമുസോ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും ഹ്രസ്വോ നമുസകേ പ്രാതിപതികസ്യ. നദി എന്ന് പറയുന്ന ശബ്ദം ഹ്രസ്വമാകും, അതാണെങ്ങനെ വന്നത്? ഉപനദി. നദി ശബ്ദം ദീർഘമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് വേണ്ടി വന്നാൽ ഹ്രസ്വവും ആകും, ഉപനദി എന്നും വരും. ഇതൊക്കെ പല സ്ഥലത്തും വരുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും, എങ്ങനെയായി ഹ്രസ്വമായത് പെട്ടെന്ന്? പെൻഡിങ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ച് നമ്മൾ തിരുത്തും. നദം പർവ്വതം നടത്തൂലേ? നദത്തിനാ നദം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? നഗത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? നഗം മലയാളത്തിലുണ്ട്, ഉണ്ടായിരിക്കും. എല്ലാ ശബ്ദങ്ങളുടെയും അർത്ഥം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, ചിലവ് കാണുമായിരിക്കും പര്യായമായിട്ട്. അതെ, ഉപനദം എന്ന് പറഞ്ഞാൽ എന്താണ് പർവ്വതമെന്ന് പറയാം. അങ്ങനെ ഉപനദം പർവ്വതത്തിൻ്റെ വിശേഷമായിട്ട് പറയാം. നദിയുടെ സമീപത്തിലുള്ളതാണെന്ത് ഉപനദം പർവ്വതോ വർത്തതേ എന്ന് പറയാം. അങ്ങനെ പറയാം, മറ്റേൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും പോയി ഡിക്ഷണറി നോക്കിയിട്ട് അടുത്ത ദിവസം വരും പറയണം ഉണ്ടോ ഇല്ലേ എന്ന്, ഞാൻ ചോദിച്ചില്ലെങ്കിലും. വ്യാകരണത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും രണ്ട് പക്ഷമാണ് ഏതെടുത്താലും. അടുത്ത് പൗർണമാസി, പൗർണമാസ്യാഹ സമീപം, സമീപത്തുള്ള വേറെ എന്തെങ്കിലും ഒരു ദിവസമോ കാലമോ എന്തോ ആകാം, ഒരു തിഥിയോ എന്തെങ്കിലും ആകാം. അപ്പോൾ എങ്ങനെ വരും അലോകയോഗ്രഹം? പൗർണമാസി ഉപ തച്ച്, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. പൂർവ്വനിവാദം ചെയ്തു, ഉപ പൗർണമാസ് മാസി മാസി അമ്മ ടച്ച് എന്നിടത്ത് എന്ത് വന്നു? എസ് എതിജ പ്രകാരം ഈകാരം ലഭിച്ചു. ഉപ പൗർണമാസ് അ ഉപ പൗർണമാസ പ്രാദേശിക ഒന്ന് സു ഒന്ന് അമ്മ ആദേശം വന്നു. ഉപ പൗർണമാസം എന്ന് വരുന്നു, ഉപ പൗർണമാസം. ഇനി ടച്ച് വരാത്ത പക്ഷത്തിൽ പൗർണമാസി ങസ് ഉപ ആണ് സമാസം ഒന്ന് സുപ്പുലോപിച്ചു. ഉപപൂർവത്തിൽ പോയി ഉപ പൗർണമാസി അഭിഭാവച്ച നമുസസഞ്ജ വന്നതുകൊണ്ട് എന്ത് വരുന്നു? ഹ്രസ്വ നമുസവേ പ്രാതിപതികസ്യ ഉപ പൗർണമാസി. ബാക്കിയുള്ള രൂപങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു രൂപമാണത് ഉപപൗർണമാസി, ബാക്കി രൂപങ്ങൾ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ഒരാള് രൂപം ഉണ്ടാക്കി ഇപ്പൊ പൗർണമാസി, ഇപ്പൊ പൗർണമാസി. നീ വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കാനുണ്ടോ? ഒരേ രൂപം അവ്യയമാണ്, സുപ്പ് ലോപിച്ച് ഹ്രസ്വം വന്ന്. ഇനി രൂപമാറ്റമൊന്നും വരത്തില്ല. ഉപപൗർണമാസി സർവത്ര ഒരു രൂപം, വ്യത്യാസമൊന്നും വരത്തില്ല. ഉപപൗർണമാസി എന്ന് പറഞ്ഞു. ആഗ്രഹായണ്യാഹ സമീപം. അപ്പൊ എങ്ങനെ വരുന്നു ആഗ്രഹായണി? ഉപ ആഗ്രഹായണി ആന്നിരിക്കുമ്പോ എന്തോരം എസ് ചെയ്തിച്ച പ്രകാരം ഈ കാരണം വെച്ചിട്ട് ഉപ ഉപ ആ അവിടെ ഉപ ആഗ്രഹായണമെന്നുള്ളത് ഏ സൂത്രം വരും? അകസവർണി ദീർഘ ഉപാഗ്രഹായണ ടച്ചിരിക്കുന്ന ഉപാഗ്രഹായണ അമ്മന്നിട്ട് ഉപാഗ്രഹായണം. ഇനി ഇത് വരാത്ത പക്ഷത്തിൽ ഉപ ആഗ്രഹായണി ഗസ്സെന്നിരുന്നപ്പോ എന്തു വന്നു? സൂപ്പെല്ലാം അല്ല, വരാത്ത പക്ഷത്തിൽ ഗസ്സില്ല, ടച്ചില്ല, സൂ ഒന്ന് സൂലോപിച്ച് പ്രസവം നംസകെ പ്രാതിപദിക സി ഉപാഗ്രഹായണി എന്നൊന്ന് നമസ്കാരം. ഇനി ഒരു സൂത്രം കൂടിയുണ്ട്, അവസാനത്തെ സൂത്രം. അതായത് അഭീഭാവത്തിലെ സമാസാന്തം പ്രകരണത്തിൽ അവസാനത്തെ സൂത്രം. ഗിരേശസേനകസ്യ ഗിരി എന്താ അഭീഭാവാത് ടച്ച് വാസ്യ സേനഗ്രഹണം പൂജാർത്ഥം ഉപഗിരം ഉപഗിരി ഗിരിയന്തമായ അവീഭാവത്തിൽ നിന്ന് ടച്ച് വരുന്നു വികല്പമായിട്ടതും. സേനകൻ എന്ന് പറയുന്നത് ഒരു വൈയാകരണനാണ്, പേരാണ്, ആചാര്യൻ്റെ പേര്. ആചാര്യൻ്റെ പേര് പാണിനി ഇവിടെ എന്തിനു പറഞ്ഞു? സാധാരണ പറയുന്നത് ലോപകശാകല്യസ്യ അമംഗ് സ്ഫോടായനസ്യ എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വികല്പം. പക്ഷെ ഇവിടെ അതിനു വേണ്ടിയല്ല, സേനഗ്രഹണം പൂജാർത്ഥം ബഹുമാനാർത്ഥം പാണിനി ഉപയോഗിച്ചാണ് ഈ പേര്. എന്ന് പറഞ്ഞാൽ നിത്യം തന്നെ. എന്ന് വെച്ചാൽ സേനകന്റെ മതം എനിക്ക് സമ്മതമാണ്, എല്ലാവർക്കും സമ്മതമാണ്, അദ്ദേഹത്തിൽ ശ്രേഷ്ഠനായ ആചാര്യനാണ്, എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മുമ്പ് പറഞ്ഞതുപോലെ സേനകന്റെ അത്രയും പൂജ്യനാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വാസ്യാദ് എന്തുകൊണ്ട്? അന്യതരസ്യാന്ന് പറയുന്ന പൂർവ്വത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം വികല്പത്തിന് വേണ്ടി സേനകനെ പറയേണ്ട കാര്യമില്ല. സേനകൻ അല്ല, സേനകന്റെ സർവത്ര ആചാര്യന്മാരുടെ പേര് പറയുന്നത് ആചാര്യന്റെ അഭിപ്രായം എന്നുള്ളതല്ലെങ്കിൽ എല്ലായിടത്തും എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അങ്ങനെ അല്ല എന്നാണ്. അങ്ങനെയാണ് സർവത്ര എല്ലായിടത്തും അത് തന്നെ ആചാര്യന്റെ അഭിപ്രായം. ഇനി ആ ആചാര്യം വികല്പം പറഞ്ഞെങ്കിൽ ആചാര്യന്റെ മതപ്രകാരം വികല്പം ഒന്ന് പ്രത്യേകം പറയുന്നു. അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇപ്പൊ സേനകന്റെ അഭിപ്രായത്തിൽ ടച്ച് വരുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പിശലിയുടെ അഭിപ്രായത്തിൽ വരത്തില്ല, ശകലന്റെ അഭിപ്രായത്തിലില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സേനഗസ്യ എന്ന് പറയുന്ന വികല്പത്തിന് വേണ്ടി പറയേണ്ട ആവശ്യമില്ല, കാരണം അന്യതരസ്യം വരുന്നുണ്ട്. തൊട്ടു മുമ്പ് വരെ അന്യതരസ്യം വന്നപ്പോൾ ഇതിലൂടെ അത് വന്നാൽ പോരെ, പിന്നെ എന്തിനു സേനകനെ പറഞ്ഞു? അദ്ദേഹത്തിന് ആദരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് ആര് പറയുന്നു? വ്യാഖ്യാതാക്കൾ. കാരണം അല്ലെങ്കിൽ പിന്നെ മാത്രാലാഭ പുത്രലാഭ എന്നുള്ളതനുസരിച്ച് ഗിരേശ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വികല്പമാവുമല്ലോ. പിന്നെ സേനഗസ്യ എന്ന് എന്തിനു പറഞ്ഞു? അദ്ദേഹത്തിനോടുള്ള ആദരവുണ്ട് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇല്ല, അതുകൊണ്ട് പറഞ്ഞു. എന്തായാലും ഇത് വികല്പം, എന്തുകൊണ്ട് അന്യതരസ്യം വരുന്നതുകൊണ്ട് സേനഗ്രഹണം പൂജാർത്ഥം. ചെല്ലു പറയുന്നു സേനകസ്യ എന്ന് പറയുന്നത് സേനകസ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് വികല്പമാണ്. മുമ്പുള്ള എന്താണ് ജയ? അത് നിത്യമാണ്. എന്തുകൊണ്ട്? അത് വികല്പമാണെങ്കിൽ ഇവിടെ സേനകസ്യ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. തിരിച്ചും ചിന്തിക്കാമല്ലോ. അല്ലേ? പുറത്തു നിന്ന് അന്യദേശിയാൻ വരുന്നത് കൊണ്ട് സേനകസ്യ എന്ന് പറയുന്നത് പൂജാർത്ഥമാണ് എന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് വേറൊരാൾക്ക് പറയാനുള്ളത് എന്താണ്? ഇവിടെ സേനകസ്യ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പൂർവ്വത്തിൽ അന്യദേശ്യം ഇല്ല. അപ്പോൾ നിത്യമാണ്. അങ്ങനെയും പറയാം. അങ്ങനെയും ഒരു പക്ഷമുണ്ട്. അതിൽ പിന്നെ മറുപക്ഷങ്ങളുണ്ട്. അതിൽ പിന്നെ വേറെ പക്ഷമുണ്ട്. നമ്മൾ ലഘുസിദ്ധാന്തം മതി പഠിക്കുമ്പോൾ അത്രയും പക്ഷങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗിരി എന്താത് അവീഭാവത്ത് ടച്ച് വാസ്യ. ഗിരി അന്ത്യത്തിലുള്ള അവീഭാവങ്ങളിൽ നിന്ന് ടച്ച് വരുന്നു. ഗിരേഹേ സമീപം എന്ന് വിഗ്രഹിക്കുന്നു. അലവിക വിഗ്രഹം എങ്ങനെ വരും? ഗിരി ങസ് ഉപ ടച്ച്. പൂർണ്ണനിപാതം വരുമ്പോൾ എന്തായി? ഉപ ഗിരി ആ. ഏ സൂത്രം വരുന്നു? യെസ് ചെയ്തിച്ച അകാര ഇകാരം ലോപിച്ചു. അപ്പോൾ ഉപ ഗിരു ആ ഉപ ഗിര നാവീഭാവ തത്വം തു ഉപഗിരം എന്ന് പറയുന്നു. ഉപഗിരം ഉപഗിരം നദി. ഗിരിയുടെ സമീപത്തിൽ എന്തുണ്ട്? നദിയുണ്ട്. അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. അതാണ് പറയുന്നത്. എന്താണ് പൂർവപദാർത്ഥ പ്രധാനമാണ് എന്ന് പറയുന്ന നവീഭവൻ. നദി എന്ന് പറയുന്നത് ഏതിനോട് അന്വയിക്കും? ഉപയുടെ അർത്ഥത്തിനോട്. ഗിരിയോടല്ല അന്വയിക്കുന്നു. ഗിരിയുടെ സമീപത്തിൽ എന്തുണ്ട്? നദിയുണ്ട്. അപ്പം നദി അന്വയിക്കുന്നതിനോട് ഉപയുടെ അർത്ഥമായ സാമീപ്യത്തിനോടാണ്. ആണ് പൂർവപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം എന്ന് പറയുന്ന അതാണ്. പ്രായേണ ഉന്മത്തഗംഗം ലോഹിതഗംഗം അങ്ങനെയൊക്കെ ചില ഉദാഹരണങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ല. അവിടെയൊന്നും പൂർവപദാർത്ഥ പ്രധാനമല്ല. അതുകൊണ്ടാണ് പ്രായേണ എന്ന് പറഞ്ഞത്. മിക്കവാറും ചിലയിടത്ത് അങ്ങനെ അല്ലാതെ അന്യപദാർത്ഥ പ്രധാനമായും വരും. അത് ഉപഗിരം എന്ന് പറയുന്നിടത്ത് പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിനാണ് ഉപഗിരി. ഇത് ടച്ച് വരാതിരിക്കുമ്പം അലഹ വിഗ്രഹം എങ്ങനെ വരും? ആ ഗിരി ഗസ് ഉപ പൂർവനിപാതം ചെയ്തു ഉപഗിരി സുപ്പുലോപിച്ച് ഉപഗിരിയിൽ നിന്ന് തന്നെ ഇരിക്കുന്നു. ഉപഗിരി പ്രാതിസഞ്ജ വീണ്ടും വന്ന് സു വരുമ്പോൾ ഉപഗിരി സു എന്ന് വരുമ്പോൾ ഏത് വരും? അഭിയാദാസു ലോപിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ഉപഗിരി. ഗിരി ശബ്ദം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സിദ്ധരൂപം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ രണ്ട് വിസർഗം കൂടെ ഇടും. ഉപഗിരിഹി എന്നാക്കും. തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കും. ഗിരിശബ്ദം ഗിരിഹി ഗിരി ഗിരയഹ എന്നാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അബദ്ധം വരരുത്. ഉപഗിരി. ഇവിടെ ഹ്രസ്വവും നമസ്യ പ്രാതിപദേശ്യ വരുമോ? വേണ്ടി വന്നാൽ വരാം. ഏത് ന്യായമനുസരിച്ച്? ജനയ വൃഷ്ടി സ്ഥലയ വൃഷ്ടി. ഈ രണ്ട് സൂത്രം കൂടെ ലഘുസിദ്ധാന്തമതി വിട്ട് അതുകൂടെ നമ്മൾ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. ഇത്യവീഭവ. അടുത്തു വരുന്ന ഏതാണ്? അഥ തത്പുരുഷ അധികാരോയം പ്രാഗ് ബഹുഗ്രഹേ. രണ്ട് ഒന്ന് അഞ്ചിലാണ് അംബീഭാവം വന്നത്. അവിടെ പറഞ്ഞു അധികാരോയം പ്രാക് തത്പുരുഷാത്. ഇവിടെ തത്പുരുഷ എന്ന് പറയുന്നത് എന്തായി? രണ്ട് ഒന്ന് 22. അപ്പൊ 21 വരെ എന്ത് വരുന്നു? അതെല്ലാം നമ്മൾ പഠിച്ചില്ല. പ്രധാനപ്പെട്ടതെല്ലാം പഠിച്ചു. ഇനി ബഹുവ്രീഹി വരെ തത്പുരുഷനാണ്. ദ്വിഗുച്ഛ ദിഗുരഭി തത്പുരുഷ സംജ്ഞക സ്യാത്. ദിഗു തത്പുരുഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ദിഗു സമാസവും എന്താണ് തത്പുരുഷനിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. ഇനി നമ്മളൊരു സൂത്രം ഇവിടെ പഠിക്കുന്നു, തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരേച്ച. അതിന് മൂന്ന് തരത്തിലുള്ള സമാസങ്ങൾ വരും. അവിടെ പറയും സംഖ്യാപൂർവോ ദിഗു. അതിൽ സംഖ്യപൂർവത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ദിഗു എന്ന് പറയും. അപ്പം ദിഗുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ അതാണ് എളുപ്പം. പൂർവത്തിൽ എന്തായിരിക്കും? സംഖ്യയായിരിക്കും. അതിന് നമ്മൾ പഠിക്കും ദിഗുവിൻ്റെ ഉദാഹരണം. തത്പുരുഷൻ്റെ സൂത്രങ്ങൾ കൂടുതലുണ്ട് പഠിക്കാൻ. അപ്പോൾ ഇത് ദിഗുസ്ഥ എന്ന് പറഞ്ഞ് സമാവേശം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഏകസംജ്ഞാധികാരമാണ്. ഏക ആ കടാരാത് ഏകാസംജ്ഞ. തത്പുരുഷൻ വിധിച്ചിട്ട് ദിഗുവിനെ വിധിച്ചു കഴിഞ്ഞാൽ തത്പുരുഷനെ ദിഗു ബാധിച്ചു കളയും. എന്ന് പറഞ്ഞാൽ ദിഗുവിന് തത്പുരുഷ സംജ്ഞ വരാതെ പോകും. വരാതെ പോയിക്കഴിഞ്ഞാൽ ദിഗുവിന് തത്പുരുഷ സംജ്ഞ വന്നില്ലെങ്കിൽ തത്പുരുഷന് വിധിക്കുന്ന സമാസാന്തങ്ങൾ ദിഗുവിന് കിട്ടാതെ വരും. അതുകൊണ്ട് ദിഗുവിന് തത്പുരുഷ സംജ്ഞയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തത്പുരുഷൻ്റെ ഒരു അവാന്തര വിഭാഗമാണ് ദിഗു, തത്പുരുഷൻ തന്നെ. ദിഗുരവി തത്പുരുഷ സംജ്ഞക സ്യാ. അടുത്ത് സമാസം വിധിക്കുന്ന സൂത്രമാണ് ദ്വിതീയാശ്രിതാതീതപതിതഗതാത്യസ്തപ്രാപ്താപന്നൈഹി. ശ്രിത അതീത പതിത ഗത അത്യസ്ത പ്രാപ്ത ആപന്നൈഹി. ഇത്രയും ശബ്ദങ്ങളാണ്. ശ്രിത ഒന്ന്, അതീതം, പതിതം, ഗതം, അത്യസ്തം, പ്രാപ്തം, ആപന്നം. അപന്നൈഹി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ആ സുബന്ധം സുബന്ധേന സഹ സമസ്യതേ. ഇത്രയും എണ്ണവുമായിട്ട് ഏത് സമാസം ചെയ്യുന്നു? അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. ദ്വിതീയാന്തം ശ്രിതാദി പ്രകൃതികൈഹി സുബന്ധേഹി സഹ വാ സമസ്യത്തെ സജ തത്പുരുഷ. പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രാഹി. അപ്പൊ ദ്വിതീയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു ഗ്രഹിക്കും? ദ്വിതീയാന്തത്തെ. ദ്വിതീയ എന്ന് പറഞ്ഞാൽ ദ്വിതീയാന്തം. അത് ദ്വിതീയാന്ത ശബ്ദങ്ങൾ അപ്പൊ പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. ദ്വിതീയാന്ത ശബ്ദങ്ങൾ ഏതുമായിട്ടാണ് സമാസം വരുന്നത്? അത് മേളിൽ നിന്ന് വരുന്നുണ്ട്. എന്താണ് സഹസുപ സുബന്ധമായിട്ട്? ഏത് സുബന്ധങ്ങൾ? ശ്രിത അതീത പതീത ഗത അത്യസ്ത പ്രാപ്താപന്നങ്ങളായ സുബന്ധങ്ങൾ. അപ്പോൾ ഈ സുബന്ധങ്ങളെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. ശ്രിതാദി പ്രകൃതികൈഹി സുബന്ധൈഹി. ശ്രിതാദേഹ പ്രകൃതേഹ യേഷാം സുബന്ധാണ്. ശ്രുതാദികൾ പ്രകൃതികളായി വരുന്ന ഏത് സുബന്ധങ്ങളാണോ അവ എന്ന് പറഞ്ഞാൽ എന്താണോ രാമ പ്രകൃതികമായ സുബന്ധം എന്ന് പറയുമ്പോ ഏതായി? രാമഹ. അതാണ് രാമപ്രകൃതികമായ സുബന്ധം എന്ന് പറഞ്ഞാൽ രാമഹ. എന്തുകൊണ്ട്? ആ സുബന്ധത്തിലെ പ്രകൃതി രാമനാണ്. ഏതിന് പ്രകൃതി? ഏതിന് പ്രകൃതി? സുബന്ധങ്ങൾക്കാണോ പ്രകൃതി? ഏതിന് പ്രകൃതി? ഏതിന്? ഏത് പ്രത്യയത്തിന്? സുവിന് പ്രകൃതി. സു എന്ന് പറയുന്ന പ്രത്യയത്തിന് പ്രകൃതിയാണ് ഏത്? രാമ. രാമശബ്ദം. സു എന്ന് പറയുന്ന പ്രത്യയത്തിന് പ്രകൃതിയാണ് രാമശബ്ദം. അതുകൊണ്ട് രാമശബ്ദത്തെ രാമഹ എന്നുള്ളതിനെ നമുക്ക് പറയാം സുബന്ധ പ്രകൃതികമാണ്. അപ്പൊ സുബന്ധ പ്രകൃതികമായി ഏത്? ഏത്? സുബന്ധ പ്രകൃതികം രാമയാണോ രാമഹയാണോ? സുബന്ധം പ്രകൃതിയായിരിക്കുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതല്ല ഞാൻ ചോദിച്ചത്. സുബന്ധം പ്രകൃതിയായിരിക്കുന്ന ശബ്ദം ഏതാണ്? ശബ്ദങ്ങൾ അല്ല. സുബന്ധം പ്രകൃതിയായി വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ വേറെ ശബ്ദം വേണം. അങ്ങനെയുള്ളിടത്ത് ഈ സമാസം വരാൻ പാടില്ല. അതിന് പ്രത്യുദാഹരണം പറയും. അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രുതാദി പ്രകൃതിയായിട്ടുള്ള സുബന്ധം എന്നാണ്. ശ്രുതാദികൾ പ്രകൃതിയായിട്ടുള്ള സുബന്ധം എന്ന് പറഞ്ഞാൽ ഇതുപോലെ രാമശബ്ദം പ്രകൃതിയായിട്ടുള്ള സുബന്ധം എന്ന് പറഞ്ഞാൽ ഏതായി? രാമഹ. തിരിച്ചു വരാൻ പാടില്ല. ഗർത്തപതിതഹ അവിടെ നിന്ന് ഇങ്ങനെ സമാസം വരത്തില്ല. അതിന് ഉദാഹരണം പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെ? ശ്രുതാദി പ്രകൃതിയായിട്ടുള്ള സുബന്ധങ്ങൾ ഏത് സുബന്ധങ്ങളിലാണോ ശ്രുതാദികൾ പ്രകൃതിയായിരിക്കുന്നത്, ഏത് സുബന്ധങ്ങളിലാണോ ശ്രുത തുടങ്ങിയ ശബ്ദങ്ങൾ പ്രകൃതിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്രുത അതീത പതിത ഗത അത്യസ്ത പ്രാപ്ത ആപന്ന. ഈ സുബന്ധങ്ങളിലല്ല, ഇതെല്ലാം സുബന്ധങ്ങളിലാണ്. അതിൽ ശ്രുത തുടങ്ങിയ ശബ്ദങ്ങൾ പ്രകൃതിയായിരിക്കുന്നു. ശ്രുതയിൽ നിന്ന് പ്രത്യയം വന്നു, അപ്പോൾ അത് സുബന്ധമായി. ഇതെല്ലാം സുബന്ധങ്ങളായി. ഈ സുബന്ധങ്ങളിൽ പ്രകൃതിയുണ്ട്, പ്രത്യയമുണ്ട്. പ്രത്യയം സുപ്പാണെങ്കിൽ പ്രകൃതിയായി ശ്രുത ശബ്ദം, അത്രയേ ഉള്ളൂ. കാരണം പൂർവത്തിൽ നിന്ന് വരുന്ന സുപ്പിനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രുതാദി ശബ്ദങ്ങളോടുകൂടി അന്വയിച്ചിട്ട് സുബന്ധങ്ങളായ ശ്രുതാദികളുമായിട്ട് ദ്വിതീയാന്തത്തിന് സമാസം വരുന്നു എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അല്പം വളച്ചു കെട്ടി പറഞ്ഞു. ദ്വിതീയാന്തങ്ങൾക്ക് ശ്രുതാദി സുബന്ധങ്ങളുമായി സമാസം വരുന്നു എന്ന് ചുരുക്കം. ദ്വിതീയാന്തങ്ങൾക്ക് ശ്രുതാദി സുബന്ധങ്ങളുമായിട്ട് സുപ്പ് പൂർവത്തിൽ നിന്ന് വരും. അങ്ങനെ പറയുന്നതിന് വേണ്ടി ശ്രുതാദി പ്രകൃതികൈ സുബന്ധൈ എന്ന് പറഞ്ഞു. ശ്രുതാദികൾ പ്രകൃതിയായിരിക്കുന്ന സുബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രുത അതീത പതിത തുടങ്ങിയ ശബ്ദങ്ങൾ അസുബന്ധങ്ങളായിരിക്കണമെന്ന് പറഞ്ഞു. കാരണം ശ്രുത എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് സുബന്ധമാണോ? കേവല ശ്രുത എന്ന് പറഞ്ഞു. അപ്പോൾ അസുബന്ധങ്ങളായിരിക്കണം, സുബന്ധമായിട്ടല്ലേ വരത്തുള്ളൂ. വാസമസ്യതേ സജ തത്പുരുഷ. പിന്നെ ഈ ശബ്ദങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം നിഷ്ഠാപ്രത്യാന്തങ്ങളാണ്. തക്തോതു നിഷ്ഠ. ഇതെല്ലാം കർത്തരി നിഷ്ഠയാണ്. ശ്രുത ശ്രിഞ്ഞ് സേവായാം. ശ്രുത അതീത അതിപൂർവത്തിലുള്ള എണ്ണ് ഇണ് ഗതൗ എന്ന് പറയുന്ന ധാതു. പതിത പത്ര ഗതൗ പതിത ഗത ഗംല ഗതൗ അത്യസ്ത അതിപൂർവത്തിലുള്ള അസുക്ഷേപണേ അത്യസ്ത പ്രാപ്ത പ്രാപൂർവത്തിലുള്ള ആപ്ല വ്യാപ്തൗ ആപന്ന ആപൂർവത്തിലുള്ള പദ് ദവും. ഈ ധാതുക്കളിൽ നിന്നെല്ലാം തപ്രത്യം വന്നിരിക്കുകയാണ്. ശ്രീ ധാതുവിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ ശ്രിതഹ. അതിപൂർവത്തിലുള്ള ഇണ് ധാതുവിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ അതീതഹ. പത് ധാതുവിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ പതിത്തഹ. ഗമ ധാതുവിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ ഗതഹ. അവിടെ മറ്റു കാര്യങ്ങൾ വരും. അതിപൂർവത്തിലുള്ള അസ് ധാതുവിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ അത്യസ്തഹ. പ്രാപൂർവത്തിലുള്ള ആപ്പ് ധാതു, അതിന് തമിഴ് എന്ന് പറഞ്ഞാൽ പ്രാപ്തഹ. ആ പൂർവത്തിലുള്ള പത്ത് ധാതുവിൽ നിന്ന് തപ്രത്യം വന്നു കഴിഞ്ഞാൽ ആപന്നഹ. സാധാരണ നിഷ്ഠാപ്രത്യങ്ങൾക്കെല്ലാം ഭൂതകാല അർത്ഥം ഭാവാർത്ഥത്തിലൊക്കെ ആയിരിക്കും. ദിഷ്ടം, കണ്ടു, അങ്ങനെ ഇതെല്ലാം അത് അവിടെയൊക്കെ ഭാവാർത്ഥമായിരിക്കും. ഇവിടെ കർത്തൃർത്ഥത്തിലാണ്. കർത്തൃർത്ഥത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ശ്രിതഹ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന വന്നാകും. ഗത്യർത്ഥകർമ്മകൃഷീസ്ഥാസജനരുഹിരിഭ്യസ്ഥ എന്ന് പറഞ്ഞൊരു സൂത്രപ്രകാരം കർത്തരി നിഷ്ഠ വരും. അത് ക്രിയയ്ക്കല്ല പ്രാധാന്യം, കർത്താവിനാണ്. അത് പിന്നെ ആദികർമ്മണി എന്ന് പറയുന്ന ഒരർത്ഥമുണ്ട്. അതിൽ വരാം, ഭൂതത്തിൽ വരാം, വർത്തമാനത്തിൽ വരാം, അങ്ങനെയൊക്കെ വരാം. പക്ഷേ അത് കർത്തൃർത്ഥത്തിലായിരിക്കും. ഇവിടെ ഉദാഹരണം കൊടുക്കുന്നത് കൃഷ്ണ ശ്രിതഹ എന്നാണ്. അവിടെ കൃഷ്ണനെ ആശ്രയിച്ചവനാണ് പ്രാധാന്യം വരുന്നത്. ക്രിയയ്ക്കല്ല പ്രാധാന്യം. ഉദാഹരണം പറഞ്ഞാൽ കൃഷ്ണശ്രിതഹ ആഗച്ഛതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തൻ വരുന്നു എന്നാണ് അർത്ഥം. അത് അതുകൊണ്ട് ഇതിനെ പറയും കർത്തരി നിഷ്ഠ എന്ന് പറയും. മയാ ഗതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പോയി എന്നാണ്. അഹങ്കഥ എന്ന് പറഞ്ഞാലോ? അത് കർത്തരി നിഷ്ഠ. ആ വ്യത്യാസം. ആ ക്രിയയെക്കുറിച്ച് പറയണം, എൻ്റെ ഗമനത്തെക്കുറിച്ച് പറയണം. മറ്റങ്ങനെയല്ല, പോകുന്നവനായ എന്നെക്കുറിച്ച് പറയണം, പോയവനായ എന്നെക്കുറിച്ച്. അംഗത്തഹ എന്ന് സ്വാമി പറഞ്ഞത്.